പ്രാണാണ് ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണമാണ്? പത്ത് ഇന്ദ്രിയങ്ങൾ. ആ പത്തിന്ദ്രിയങ്ങളും സൂക്ഷ്മങ്ങളാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് എന്തൊക്കെ വന്നാണ് ഇന്ദ്രിയം എന്നാരും പറഞ്ഞു എന്നാരാ പറഞ്ഞു എന്തൊക്കെ പരിണാമമാണ് ഇന്ദ്രിയങ്ങളെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എവിടെ നിന്നിട്ട്? സൂക്ഷ്മ തന്മാത്രകളുടെ പരിണാമം. സൂക്ഷ്മ തന്മാത്രകൾ പരിണമിച്ചാണ് ഇന്ദ്രിയങ്ങളുണ്ടായത്, അന്ധകരണം ഉണ്ടായത്, പ്രാണന്മാരുണ്ടായത്. അത് കൂടിച്ചേർന്ന് അതാണ് അദ്വൈതികൾ പറയുന്നത്. ഇതിനൊക്കെ ഈശ്വര സൃഷ്ടിക്കും. അങ്ങനെ ഈശ്വരന്റെ ശക്തിയായ മായ സൃഷ്ടിക്കും. ആണ് സസർജ സർവവും സങ്കല്പമാത്രേണ പരമേശ്വരൻ. പരമേശ്വരൻ എല്ലാത്തിനെയും സൃഷ്ടിക്കും. പരമേശ്വരന് ശക്തികൾ ഒരുപാട്. ഇപ്പൊ അതിൽ ആ സൃഷ്ടിയിൽ സൂക്ഷ്മ തന്മാത്രകളുണ്ടാവും. ആ സൂക്ഷ്മ തന്മാത്രകൾ അതിൽ പരിണാമം സംഭവിച്ചെന്ന് വെച്ചാൽ അത് കൂടിച്ചേർന്നു അതിൻ്റെ അത് തന്മാത്രകൾ എന്ന് പറയുന്നത് സത്വൻ രജസ് തമസ് മൂന്ന് ഗുണങ്ങളും കൂടിയതാണ്. ഇത് ഓരോ അനുപാതത്തിൽ കൂടിച്ചേർന്നു അതിൻ്റെ പ്രയോജനത്തിനനുസരിച്ച് ഇന്ദ്രിയങ്ങളുണ്ടാവും. അത് പഞ്ചഭൂതങ്ങൾക്കനുസരിച്ചാണ് അത് പറയുന്നത്. ജലതന്മാത്രയ്ക്ക് ആധിക്യമുള്ളതാണ് രസനേന്ദ്രിയം. ഘ്രാണതന്മാത്ര എന്നുവെച്ചാൽ പൃഥിവി അംശം, അതിനാധിക്യമുള്ളതാണ് ഘ്രാണേന്ദ്രിയം. തൈജസൻ തന്മാത്രം എന്ന് വെച്ചാൽ അഗ്നിയംശം, അതിനാധികമുള്ളതാണ് ചക്ഷുരേന്ദ്രിയം. സ്പർശ തന്മാത്ര അതായത് വായു അംശം, അതിന് അധികമുള്ളതാണ് സ്പർശനേന്ദ്രിയം. ത്വഗേന്ദ്രിയം എന്നും പറയും. ആകാശ തന്മാത്ര അതിന് അതിൽ ശബ്ദ തന്മാത്ര. ശബ്ദ തന്മാത്ര എന്ന് പറയുന്നത് ആകാശ തന്മാത്ര, അതിനധികമുള്ളതാണ് ശ്രവണേന്ദ്രിയം. അപ്പോ ഏത് ഇന്ദ്രിയം കൊണ്ട് ഏതിന് ഗ്രഹിക്കുന്നു അവിടെ അതിന് പ്രാധാന്യം. ശ്രവണേന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് പറയുന്നു ശ്രവണേന്ദ്രിയത്തിൽ പ്രാധാന്യം ശബ്ദത്തിനാണ്. എനിക്ക് ശബ്ദ തന്മാത്രം എല്ലാം കൂടി കിടന്നു ചെയ്യുന്നു. എല്ലാ തന്മാത്രകളും എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ തന്മാത്രകളും ഉണ്ട്. എന്നാലും ആധിക്യങ്ങളും ഉണ്ട്. അതിനെ പറയും ആ ഇന്ന തന്മാത്രയാണ്. ചക്ഷുരിന്ദ്രിയം കൊണ്ട് നിറത്തെ കാണുന്നു, ആകൃതിയെ കാണുന്നു. അപ്പോൾ പറയുന്നു ചക്ഷുരിന്ദ്രിയം തൈജസ തന്മാത്രകളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കിയിട്ട് എനിക്ക് അതാണ് ആധിക്യം കൂടുതലതാണ് മറ്റുള്ളവർക്ക്. അത് അഗ്നിയുടെ തന്മാത്രയാണ്. ഇതൊക്കെ പഴയ സംഘന്മാരും ഉദ്വേദികളും ഒക്കെ സ്വീകരിക്കുന്ന പൊതുവെ വേദാന്തികളെല്ലാം സ്വീകരിക്കുന്നു. അന്നത്തെ ഒരു ഭൗതിക വിജ്ഞാനം അനുസരിച്ച് ഇത് അന്നത്തെ ഭൗതിക വിജ്ഞാനം. ഇന്നിതിനൊന്നും യാതൊരു മൂല്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്നങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അറിവിന്റെ പ്രാരംഭകാലം. ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തൊഴിലിന് തൊക്കി തൊലി. അപ്പൊ ഇതിലുണ്ടൊരു ഇന്ദ്രിയം തൊഴിലിന്. ഇന്ദ്രിയം കൊണ്ട് സ്പർശത്തെ അറിയും, ചൂടും തണുപ്പും അറിയും. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ് ആ അറിയുന്ന ഇന്ദ്രിയം സ്പർശം വായുവിന്റെയാണ്. വായുവിന്റെ തന്മാത്രകളാണ് അതിനാണ് പ്രാധാന്യം. തന്മാത്രാംശത്തിന് വായു തന്മാത്രാംശത്തിനാണ് അവിടെ പ്രാധാന്യം. മറ്റുള്ളത് ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം കൂടി കിടക്കുന്ന അത് സത്വം രജസ് തമസ് മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? അറിവിനെ ഉണ്ടാക്കി. ആർക്ക്? ആർക്ക് അറിയുന്നുണ്ടാകുന്നു? ജീവൻ നമുക്കെല്ലാവർക്കും. നമ്മളിതൊക്കെ അറിയുമ്പോൾ ജീവന്മാരായിരുന്നു അറിയുകയാണ്. ഇന്ദ്രിയങ്ങൾ നമുക്കിങ്ങനെ അറിവുണ്ടാക്കിത്തരും. അപ്പൊ അതിനാണ് ജീവനെന്ന് പറയുന്നത്. ജീവനെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ്. ചിതാത്മാവ് ഇതിനോടെല്ലാം ചേർന്നിരിക്കുന്നു. അപ്പോ ഏതിനാണോ പ്രാധാന്യമുള്ളത്, ഏത് തന്മാത്രകൾക്കാണോ പ്രാധാന്യമുള്ളത്, ആ ഇന്ദ്രിയം ആ വിഷയത്തെ അറിയും. പ്രാണേന്ദ്രിയത്തിന്റെ പ്രാധാന്യം ഗന്ധ തന്മാത്രയാണ്. അത് പൃഥ്വിയുടെ അംശമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രാണേന്ദ്രിയം ഗന്ധത്തെ അറിയുന്നു. ഇതാണ് പഴയകാലം സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ശരീരത്തിൽ തൊക്കുണ്ട്, ഘ്രാണം മൂക്കുണ്ട്, ചെവിയുണ്ട്, രസന നാക്കുണ്ട്, കണ്ണുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന ഏതാണോ ഏതാണ് ഏതാണ് ഇന്ദ്രിയങ്ങൾ? എന്താണ് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത്? ഏതാണ് ഈ കാണുന്ന ഒന്നും ഇന്ദ്രിയങ്ങളല്ല. ഇതൊന്നും എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളല്ല? മാത്രമാണ് ഈ കണ്ണല്ല ഇന്ദ്രിയം, ചെവിയല്ല ഇന്ദ്രിയം, തൊക്കല്ല ഇന്ദ്രിയം എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഇതെല്ലാം സ്ഥൂലമാണ്. അതല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ നമ്മളീ കാണുന്നതെല്ലാം എന്താണോ സ്ഥൂലഭൂതങ്ങളാണ്. ഈ മേശ എങ്ങനെയാണോ സ്ഥൂലഭൂതത്തിന്റെ കാര്യമായിരിക്കുന്നത്, അതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണോ സ്ഥൂലഭൂതത്തിന്റെ കാര്യം. ഇത് ശരീരം നമ്മൾ ഒരു സ്ഥൂലാണല്ലോ, ഇതും ചിതാത്മാവിന്റെ അംഗം തന്നെ. പക്ഷേ ഇതെന്താണ് സ്ഥൂലാണ്. ഇവിടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? സൂക്ഷ്മാംഗാനി ചിതാത്മന, രണ്ട് രണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഈ കാണുന്ന നമ്മുടെ ദേഹത്ത് ഒട്ടിച്ചിരിക്കുന്ന ഈ തൊക്ക് തൊലിയല്ല തൊഴിൻ തൊലി, ഇത് സ്ഥൂലമാണ്. അപ്പോ ഇന്ദ്രിയോടെ പോയി നമ്മളെപ്പോഴാണോ ജീവനോടുകൂടിയിരുന്നു ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെയ്തുകൊണ്ട് കേൾക്കുന്നു, മൂക്കുണ്ട് മണക്കുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്ധകരണത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിവിടെ ഇരിക്കും. കണ്ണിലാണെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി വന്നിരിക്കും, തൊവിന്ദ്രിയ ചക്ഷുരേന്ദ്രിയും. പ്രാണേന്ദ്രിയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് മൂക്കിന്റെ അറ്റത്തിരിക്കും. തൊകേന്ദ്രിയാണെങ്കിൽ എവിടെ വന്നിരിക്കും? അന്ധകരണത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ വന്നിരിക്കും. എപ്പോഴാണോ നമ്മൾ വിഷയങ്ങളെ ഗ്രഹിക്കും, അപ്പൊ ഇതെല്ലാം ഈ സ്ഥാനങ്ങളിലിരിക്കുന്നത് കേവലം അതിസൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ മാത്രമാണ്. ഈ സ്ഥൂല ശരീരത്തിലെ ഈ ഭാഗങ്ങളല്ല, എന്നാൽ സ്ഥൂല ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മൾ കണ്ണെന്ന് പറയുന്നത് ശരിക്കും കണ്ണല്ല, അത് സ്ഥൂല ശരീരത്തിന്റെ. നാക്കെന്ന് പറയുന്നത് എന്താണോ ശരിയായ നാക്കല്ല, മറിച്ച് എന്താണ് സ്ഥൂല ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് ഇരുന്ന് പ്രവർത്തിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? അപ്പോ ഇതിനെന്ത് പേര് പറയും? ഗോളകങ്ങൾ, ഇരിപ്പിടം നടക്കും. ഗോളകം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം നടക്കും. ഇതാണ് ജാഗ്രത എന്ന് നമ്മൾ പറയും. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ഓരോന്ന് ഗ്രഹിച്ചുകൊണ്ടേ ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് മൂക്ക് മുറിഞ്ഞു പോയെന്നിരിക്കട്ടെ, കണ്ണ് കേടായെന്നിരിക്കട്ടെ, ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനും ഇരിപ്പിടമില്ല. ഇരിപ്പിടമില്ലെങ്കിൽ നമുക്ക് കാണാനും മണക്കാനും ഒക്കത്തില്ല. ചെവി, ഇതിനെന്തെങ്കിലും കേടുവന്നിരിക്കട്ടെ, ഇന്ദ്രിയങ്ങൾക്ക് വന്നിരിക്കാൻ സ്ഥലം ഇല്ല, ചെവി കേൾക്കത്തില്ല. പണ്ട് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചിട്ടാ പറഞ്ഞത്, അന്നത്തെ അവരുടെ ഭൗതിക വിജ്ഞാനം അനുസരിച്ച് പറഞ്ഞു. അപ്പോ കണ്ണിന് തീരം ബാധിച്ചു കഴിഞ്ഞാൽ ഒരാൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അവരാലോചിച്ചു എന്താ സംഭവിച്ചത്? ഇന്ദ്രിയത്തിനോടൊന്നിരിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രിയത്തിന് ഇരിക്കണമെന്നുള്ള നല്ല കൃഷ്ണമണി വേണം, അത് മൂടി കളഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഒന്നിരിക്കും, അതിന് അവിടെ ഇരിക്കാൻ പറ്റും, അപ്പൊ കണ്ണ് കാണത്തില്ല. അപ്പോൾ ഈ ഗോളകങ്ങൾ, ഇരിപ്പിടങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയം അല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം സ്ഥൂലമാണ്, സ്ഥൂല ശരീരത്തിന്റെ അവയവങ്ങളാണ്. സൂക്ഷ്മമാണ് ഇന്ദ്രിയങ്ങൾ, അത് സൂക്ഷ്മ ശരീരത്തിന്റെ അവയവമായിരിക്കും. സൂക്ഷ്മ ശരീരത്തിന്റെ അവയവമായിട്ട് ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം അതിനോട് ചേർന്നിരിക്കും. നമ്മുടെ അദ്വൈതത്തിൽ ജീവചൈതന്യവും പരമാത്മ ചൈതന്യവും തത്വത്തിലൊന്നാണ്. അങ്ങനെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഒരു തത്വമാണെങ്കിലും നമ്മളിപ്പോ ആരായിട്ടാണ് ഇരിക്കുന്നത്? ജീവചൈതന്യമായിട്ടായിരിക്കും. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ഈ ജീവചൈതന്യത്തിൽ ചുറ്റിപ്പറ്റി ഇതെല്ലാം ഇരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും എല്ലാം ആ ജീവചൈതന്യത്തോട് ചേർന്ന് ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുമ്പോഴേ അതിന് ജീവചൈതന്യം എന്ന് പറയാൻ പറ്റും. ആ ഒരവസ്ഥയിലായിരിക്കും ജീവത്വം എന്ന് പറയുന്നത്. ജീവത്വം കടന്ന് ഇപ്പൊ നമ്മളിരിക്കുന്ന ജീവത്വമാണ്. ജാഗ്രതവും ഇതെല്ലാം വന്ന് അതാത് സ്ഥാനങ്ങളിലിരിക്കും. ജീവന് വിവരങ്ങളെല്ലാം കൊടുക്കും. മരിച്ചു കഴിഞ്ഞാലോ തിരിച്ചതിന്റെ സ്ഥാനത്തേക്ക് പോകും. അതിന്റെ സ്ഥാനം ഏതാണ്? അന്ധക്കരണം ഉൾപ്പെട്ട അസൂക്ഷ്മ ശരീരം. അതിന് ചിലപ്പോൾ അന്ധക്കരണം എന്നും പറയും. അന്ധക്കരണം ഉള്ളിലുള്ള കർണം, അതാണ് ഈ സൂക്ഷ്മ ശരീരം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതീ ചേർന്നിരിക്കും. എന്നുവെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം അപ്പൊ അത് ഇങ്ങോട്ട് വന്നിരിക്കാൻ പറ്റും. അതാണ് പറയുന്നത് അന്ധക്കരണത്തിന്റെ ഭാഗമായിരിക്കും. സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കും. ഇതോ ഇന്നത്തെ കാര്യം, ഇത് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ കാര്യം. ഇന്നത്തെ കാര്യം ഇതുമായിട്ട് ബന്ധമൊന്നും രണ്ടും രണ്ടായിട്ട് മനസ്സിലായി. പറയുന്ന പഴയ തത്വചിന്തയാണ്. ഇന്നത്തെ കാര്യം വേറെ, അതിനുമായിട്ട് ബന്ധം. ഇന്ന് പറയുന്ന എന്താണ്? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കും, പുറത്തു നിന്ന് പശുക്കൾ തട്ടിയ പ്രകാശം വന്ന് നമ്മുടെ ഇവിടെ പതിക്കുന്നു. പുറകിന്റെ ഒരു ലെൻസ് ഉണ്ട്, അതതിനെ കറക്റ്റാക്കി അതിന്റെ പുറകിൽ കൊടുക്കും. പ്രോട്സ് ആൻഡ് കോൺസ് അതെല്ലാം കൂടെ പ്രവർത്തിച്ചിട്ട് ഇത് എവിടെ പോവും? നമ്മുടെ ബ്രെയിനിന്റെ പിറകിൽ പോവും. അവിടെ ബ്രെയിനിനെ പ്രോസസ്. അപ്പോൾ ഞാൻ പറയും ഇതാ എന്റെ മുമ്പിൽ മേശയിരിക്കുന്നു. മനസ്സിലായി? ഈ ഇങ്ങനെ നമ്മുടെ പ്രകാശം തട്ടുന്ന ഈ പുറത്തെ ഭാഗം, അവിടെ നിന്ന് പുറകിലേക്ക് പോകുന്ന ലെൻസ്, പിന്നെ നെർവസ് ഓപ്റ്റിക്കൽ നെർവസ് അങ്ങ് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന, ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ നമ്മൾ കാണത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പ്രകാശത്തെ ഇവിടെ കറക്റ്റായിട്ട് ആ ലെൻസിൽ, പുറകിലുള്ള ലെൻസിൽ പതിപ്പിക്കാൻ പറ്റുന്നില്ല. വയസ്സായപ്പോ ഇതൊക്കെ ഉണ്ടായി, ഇതിന്റെ സ്ഥാനമൊക്കെ മാറിപ്പോകും. ഒന്നുകിൽ ഈ പ്രകാശത്തെ അങ്ങോട്ട് പതിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ആ ലെൻസിന്റെ പിറകിലായിരിക്കും, അല്ലെങ്കിൽ ആ ലെൻസിന്റെ മുമ്പിലാകും. രണ്ടായാലും എനിക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഗ്ലാസ് മുമ്പ് വെച്ച് കൊടുക്കാൻ ചെയ്യും പ്രകാശത്തെ കറക്റ്റ് 2.5 ഡോക്ടർ നോക്കുന്നു. എവിടെ എന്താ തകരാറ് വന്നിരിക്കുന്നത്? 2.5 ഇപ്പൊ കറക്റ്റ് ചെയ്തിട്ട് ഈ ഗ്ലാസ് എന്ത് ചെയ്യും? ഇതിനെ ആ കറക്റ്റ് അവിടെ പതിപ്പിക്കും, ആ ലെൻസിൽ കറക്റ്റ് ആയിരുന്നു. ഞാൻ കാണും, എനിക്ക് വായിക്കാൻ പറ്റും. മനസ്സിലാകാം? അല്ലാതെ അവിടെ നിന്ന് ഒരു ഇന്ദ്രിയം വന്നുകൂടെ കണ്ണി ഇരുന്നിട്ടില്ല കാണുന്നു. ഇത് ശരിക്കും ഒരു ക്യാമറ പോലെയോ പുറമെ, ഇവിടെ ഒന്നും വന്നിരിക്കാനോ പോകാനോ ഒന്നും. നമ്മൾ പഠിക്കുന്നത് വേദാന്തമാണ്. അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ഒപ്റ്റിക്കൽ നിറവ് എന്ന് പറയാൻ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ തീർന്നു. ശരിയായിട്ടെടുക്കാൻ വലിയ പ്രയാസമാണ്. ഈ ഇതിന്റെ പിറകിൽ അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. ഈ ഏറ്റവും ബാക്കിൽ അവിടുത്തെ ആ ബ്രെയിനിന്റെ സെല്ലുകൾക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ ഒരേ ശരി. അപ്പോ ഇന്നത്തെ എന്താണ് ശാസ്ത്രമനുസരിച്ച് ഈ ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലായിരുന്നു. പണ്ട് പറഞ്ഞിരുന്നത് അന്ധകരണത്തിലാണ്, സൂക്ഷ്മ ശരീരത്തിലാണ്, അവര് പറയുന്നതല്ല ബ്രെയിനിലായിരുന്നു. എന്തുകൊണ്ട്? ബ്രെയിനിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് ഈ കാഴ്ച ഉണ്ടാവുന്നത്. അവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കാണുന്നത്. പ്രായം കൂടി കൂടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം അവതാളത്തിലാകും. ഈ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു അപ്പൊ തീരെ അപ്പൂപ്പനാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വൈവിച്ച് നോക്കിയാലും കാണും. എന്തുകൊണ്ട്? അത് ബാധിക്കുന്ന എവിടെ? നമ്മുടെ ബ്രെയിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതിനെ മാത്രമല്ല, അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇനി പറയുന്നതും പണ്ട് പറഞ്ഞതായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായി. പക്ഷെ നമ്മൾ പിന്നെ അന്ന് എന്ത് പറഞ്ഞു അറിയാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോ ബ്രെയിനാണ് ഇന്ദ്രിയമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ ബ്രെയിനിലുള്ള ന്യൂറോൺസ്, അവയുടെ കണക്ഷൻസ്, അവിടുത്തെ ഇലക്ട്രിക് ഡിസ്ചാർജ്. എന്നുവെച്ചാൽ ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ തലയിൽ കൂടി ഭയങ്കരമായ ഇലക്ട്രിസിറ്റി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അളവ് തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഷോക്ക് അടിക്കാതെ, നിങ്ങൾക്ക് തന്നെ ഷോക്ക് അടിക്കാതെ. ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടുമ്പോൾ ഇതേ സംഭവം നടക്കുകയാണ്. തലയിൽ മുഴുവൻ എന്താണ്? അവിടത്തെ മൊത്തം വയറിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നു? ഒരുപാട് രാസപ്രവർത്തനങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ. അവിടുത്തെ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടപാടുകളും നടക്കുന്നു. പക്ഷെ നമുക്കതൊന്നും അറിയാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവട്ടെ, പഠിച്ചിട്ടാ പറയും. ഉണ്ട്, അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഴയ ഇതനുസരിച്ചിട്ടാണെങ്കിൽ എന്താണ്, നമ്മളെ ഈ കണ്ണാടി വെച്ച് നമുക്ക് കാഴ്ച കിട്ടത്തില്ല. എന്തുകൊണ്ട്? കാഴ്ച കിട്ടാതിരിക്കുന്നത് ഇന്ദ്രിയം ഇവിടെ വന്നിരിക്കാതിരുന്ന കാഴ്ച കിട്ടത്തില്ല. ഇന്ദ്രിയം വരണം പോകണം, അത്രയേ ഉള്ളൂ. ഈ ലെൻസിന്റെ കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്നത്തെ രീതി മനസ്സിലാകും. ഇപ്പോ കണ്ണിന് കാഴ്ച വേണം എന്ന് ഏതെങ്കിലും വേദാന്തിയുടെ അടുത്ത് നിന്നാൽ ശരിയാക്കി തരും. ശരിയാക്കി തരും, ഇതൊക്കെ പറയും, അരപടിക്കും, കണ്ണ് ശരിയാക്കി തരും. അവരോട് കണ്ണ് ഇവിടെ ഉണ്ട്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പറയാനേ. ആയുർവേദക്കാരെ പോയ കുറെ പേര് ശരിയാകും, കുറെ മരുന്നുകളുണ്ട്. പക്ഷെ ഒരു ഓപ്പറേഷന്റെ കേസൊക്കെ വന്നാൽ അവർക്കൊണ്ട് നടക്കത്തില്ല, അവരിത് ശരിയാകത്തില്ല. നിങ്ങള് ഇംഗ്ലീഷ് ഡോക്ടർ കാണുന്നു, അതുവരെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരും ചെയ്യും. അവർക്ക് മരുന്നുകളുണ്ടോ? അവർക്കറിയാം ഇന്ന പ്രശ്നത്തിന് ഇന്ന മരുന്നാണ്, അങ്ങനെ വെച്ച് കൃഷി കണ്ണുവൈദ്യം. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ കണ്ണ് തന്നെ എല്ലാം നമ്മുടെ ശരീരം നമ്മളെപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. എന്ത് അസുഖങ്ങൾ വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മളറിയുന്ന മുമ്പേ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും റിപ്പയറിങ് തുടങ്ങും. നമ്മളറിയില്ല, ഇപ്പോഴും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിന്റെ കുറവുകൾ പരിഹരിക്കാം? നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിനും ക്യാൻസറിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, സെൽ വിഭജനം. എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കോശങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ വരാത്തത്, അല്ലെങ്കിൽ ആർക്കും വരാത്തത്. അത് പരിഹരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ നമ്മൾ നേരെ ഓടി RCC പോകുന്നു. അത് പരാജയപ്പെടുമ്പോഴും നമ്മൾ പോകും. അല്ല, അങ്ങനെ ഒരു അസുഖം നമുക്കില്ലാത്തതുകൊണ്ടല്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ബോഡി തന്നെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടേയിരുന്നു. അതെ, ഈ കണ്ണാടി കുറെ കാലം വെച്ചു കഴിഞ്ഞാൽ ഇനി കണ്ണാടി എടുത്താലും കാണും. അപ്പൊ പഴയ ആൾക്കാർ പറയും വെള്ളെഴുത്ത് മാറിയെന്ന് പറയും. അല്ലേ, നമുക്ക് ബോഡി അതിനനുസരിച്ച് വേണ്ട പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നതല്ല, ഇത് തത്വചിന്തയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കും. നമ്മൾ തത്വചിന്താപരമായി മനസ്സിലാക്കണം. ഇന്നും നമ്മൾ ഭയങ്കര സയൻസാണെന്നും പറഞ്ഞാലും ഗുരുദേവനാണ് എല്ലാ സയൻസും കണ്ടുപിടിച്ചത്, ഇതെങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു പറയുക. ഗുരു പറഞ്ഞ തത്വചിന്തയാണ്, പണ്ടും പറഞ്ഞിട്ടുള്ള തത്വചിന്തകളാണ്. അപ്പോ ജീവിച്ചിരിക്കുമ്പോ ഇതെല്ലാം ഈ സ്ഥാനത്ത് വന്നിരിക്കും. മരിക്കുമ്പോ എന്ത് ചെയ്യും? ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായി അന്ധക്കരണത്തോട് ചേർന്നിരുന്ന് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ജീവൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ മരിക്കുന്നു. ഇതായിരുന്നു പഴയ വിശ്വാസം. അങ്ങനെയായിരുന്നു. അതാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം. അത് കണ്ണിലിരുന്ന് കാണുന്നു, ചെവിയിലിരുന്ന് കേൾക്കുന്നു, അറിവുണ്ടാക്കിത്തരുന്നു. അതുകൊണ്ട് അതിനെ ജ്ഞാന ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞു. ഇനി അത് കയ്യിൽ വന്നാൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പൊ അതിനെന്ത് പറയും? കർമ്മ ഇന്ദ്രിയം പ്രവർത്തിപ്പിക്കും. ഇനി ഇതിനപ്പുറം ഒന്നുകൂടെ ഉണ്ട് അദ്വൈതികൾ പറയുന്നത്. ഈ ഓരോ ഇന്ദ്രിയങ്ങൾക്കും എന്താണ്? ഓരോ ദേവതകളുണ്ട്. അതും പറയുന്നു. നിങ്ങൾ ഈ പൂജ നടത്തുമ്പോൾ കാക്കര കൂക്കറിയൊക്കെ കാണിക്കുന്നു. അപ്പൊ ഈ ദേവതകളെ കൊണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ അതൊക്കെ കാണിക്കുന്നു. എന്താണ് അസ്ത്രായ ഭട്ട് ഇങ്ങനെയൊക്കെ പറയാറില്ലേ? ആൾക്കാർ പേടിപ്പിക്കുന്നു. ശരീരത്തിലൊക്കെ എന്താ ബന്ധനങ്ങൾ അതിലൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ആ ഒരു സങ്കല്പത്തിലാണ്. ഈ ഓരോ ഇന്ദ്രിയങ്ങൾക്കും എന്തുണ്ട്? ദേവതകളുണ്ടെന്ന് ദേവതാ ചൈതന്യം. അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണ്. അപ്പൊ ഈ ദേവതകൾ ഇരിക്കുന്നതുകൊണ്ടാണ് കണ്ണ് ശരിക്ക് കാണുന്നത്. ഈ കണ്ണിന്റെ ദേവത പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ കണ്ണിന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ എന്തുവരും കണ്ണിനൊക്കെ ഉണ്ടെങ്കിലും അസുഖം വന്ന് ഈ കണ്ണിന്റെ പ്രത്യേക ഓഫർ സ്വീകരിക്കുന്ന അമ്പലങ്ങളുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പല അമ്പലങ്ങളുണ്ട്. കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ സ്വീകരിക്കും. അവിടെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന്റെ അസുഖം മാറും. എന്തുകൊണ്ട്? കണ്ണിന് അങ്ങനെ ഒരു അമ്പലത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. കണ്ണിന്റെ അസുഖത്തിന് പോകുന്ന എവിടെ എവിടെയാണ്? ചിലന്തിയുടെ അമ്പലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ഈ കൊട്ടാരക്കര അപ്പുറത്തുണ്ട് ഒരു ചിലന്തിയുടെ അമ്പലം. പിന്നെ ഈ കണ്ണൂർ മലമ്പുറ ഭാഗത്ത് ഒരു ഉറുമ്പിന്റെ അമ്പലമാണ്. അത് ഞാൻ TV കണ്ടിട്ടുണ്ട്. ചിലന്തിയുടെ അമ്പലം ഞാൻ ചിലപ്പോ ഇങ്ങനെ തമിഴ്നാട് യാത്ര പോകുമ്പോ എന്റെ മുമ്പ് കൂടെ പോകാറുണ്ട്. അവിടെ ചിലന്തിയുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ചിലന്തി ചിലന്തി വേഷം എല്ലാം പരിഹരിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അമ്പലമാണ്. കണ്ണിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ അമ്പലമുണ്ട്, അന്വേഷിക്കണം. ആൾക്കാരൊക്കെ പോയി അവിടെ പൂജ നടത്താറുണ്ട്. എന്തുകൊണ്ട്? ഇന്ന് ഈ ഓരോ ഇതിനും ഓരോ ദേവതകളുണ്ടെന്നുള്ള വിശ്വാസമാണ്. ആ ദേവതയെ പ്രീതിപ്പെടുത്തിയ അവരെന്ത് ചെയ്യും? ഇതൊക്കെ മാറ്റിത്തരും. അതും ഇതിനോട് ചേർന്ന ഒരു വിശ്വാസമാണ്. പഴയകാലത്തെ വിശ്വാസം എല്ലാം വിശ്വാസങ്ങളാണ്. മനുഷ്യന്റെ വിശ്വാസം അങ്ങനെ പല വിശ്വാസങ്ങളാണ് വിശ്വസിക്കും. അത് ഇന്ദ്രിയങ്ങളുടെ കഥ അതാണ്. പിന്നെ വരുന്നത് എന്താണ്? പ്രാണന്മാർ. അതും ഇന്ദ്രിയങ്ങൾ സാത്വികമാണെങ്കിൽ പ്രാണന്മാർ കുറച്ച് രാജസം. അതും പഞ്ചഭൂതങ്ങളുടെ രാജസപ്രധാനമായ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രാണന്മാരും ഉപപ്രാണന്മാരും ഉണ്ടാകുന്നത്. പിന്നെ അന്ധക്കരണം. ഇവിടെ രണ്ടെണ്ണം പറഞ്ഞു. എന്താണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. രണ്ടുകൂടെ ചേർത്ത് പറയും. രണ്ടെന്നോ നാല്, രണ്ടു പറഞ്ഞാൽ നാലും അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ആദേഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൂക്ഷ്മ ബോധങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് സാധനങ്ങൾ വേറെയുണ്ട്. വേറെ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ഈ സൂക്ഷ്മ ഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയാണ്. കാമം, ക്രോധം, ലജ്ജ, അസൂയ, ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും, ഭയം, ഇതെല്ലാം വികാരങ്ങളാണ്. ഇതിന്റെ ചിത്തവികാരം, അന്ധക്കരണ വികാരം. ഈ വികാരങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ സൂക്ഷ്മ ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് എന്താണോ, എങ്ങനെയാണോ മണ്ണുകൊണ്ട് മൺപാത്രം ഉണ്ടാക്കിയത്, അതുപോലെ ഈ നമ്മുടെ വികാരങ്ങളെല്ലാം സൂക്ഷ്മ ഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കണമെന്നാണ്. ഉണ്ടാകുന്നു, നമ്മളിൽ നിന്ന് ഉണ്ടാക്കുന്നു അല്ലേ. കോപം വരുന്നു, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം. അത് സൂക്ഷ്മ ഭൂതങ്ങളുടെ കാര്യമാണ്. അതിലൊരു പരിണാമം ഉണ്ടാകുന്നു. അങ്ങനെയാണ് സമുദ്രത്തിൽ തിര ഉണ്ടാകുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? കോപം വരുമ്പോൾ ഒരു പരിണാമം ഉണ്ടാകുന്നു, ഒരു മാറ്റം വരുന്നു, കോപ പരിണാമം. അങ്ങനെയാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്. അതും ഭൂതസൂക്ഷ്മങ്ങളാണ്. അല്ല, അതിനെങ്ങനെയാ കോപം വരുന്നത്? കോപം വരാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അങ്ങനെ ഉള്ളിൽ പഞ്ചപ്രാണാദയ ആദി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള സർവ സാധനങ്ങളെ എടുക്കും. ഇതെല്ലാം എന്താണ്? സൂക്ഷ്മ ഭൂതങ്ങളുടെ കാര്യങ്ങളാണ്. എല്ലാം സൂക്ഷ്മമാണ്. എന്നാൽ അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതും പറഞ്ഞിരിക്കുന്നു.